83 ദശകം. മദ്യാകുലൻ മകിളമാരുടെ കേളിയാടും രാമൻ ബലേന യമുനാ നദിയെ ഗ്രഹിക്കേ എത്തിച്ചു നിന്നരികിലേക്കൊരു വാർത്ത മൂഢഭൃത്യ പ്രശസ്തരൊരു പൗണ്ഡ്രക വാസുദേവൻ നാരായണന്റെ അവതാരം ഇവൻ ജഗത്തിൽ നീയും വഹിച്ചിടുകയോ മമലക്ഷണങ്ങൾ കൈവിട്ടു വന്നു ശരണാർത്ഥന ചെയ്യുകയെന്ന് ദൂതന്റെ വാക്കു സഭയിൽ പരിഹാസമായി ദൂതൻ ഗമിച്ചു യദുസേനയുടന്നു ചെന്നു കണ്ടാൻ ഭവാൻ പുതിയ പൗണ്ഡ്രകവേഷഘോഷം പൊള്ളിക്കയാലവനു മാറിലെഴുന്ന പുത്തൻ ശ്രീ കൗസ്തുഭം മകരകുണ്ടലപീതവസ്ത്രം നിന്നേർക്കറിഞ്ഞിരു സുദർശനമാം ഇരുമ്പുചക്രം ഭവാനു അതിതീക്ഷതയോടയച്ചാൻ വീഴ്ത്തി ശിരസ് പടച്ചത്തുമലച്ചിതെല്ലാം കാശീശബന്ധുവും അമർന്നു പടക്കളത്തിൽ മൗഢ്യത്തിനാൽ ചപലവാക്കുകളാൽ നിനച്ചാൻ ശ്രീ വാസുദേവനിവനെന്നതിനാൽ അവങ്കൽ സായുജ്യമാം പദവിയമ്പുടു വന്നു ചേർന്നു പുണ്യത്തിനുള്ള പൊരുളേവനറിഞ്ഞു മഞ്ഞിൽ കാശീശസൂനു ശിവനോട് സുദക്ഷിണാഖ്യൻ വാങ്ങി വരം ഹരിയ വെൽവതിനഭിചാരം കൃത്യാഗ്നി പേടിയൊടു ബാളരണം നയിച്ച ഭൂതങ്ങളൊത്തു ഭഗവാന്റെ പുരത്തിലെത്തി കാലാം കരിമ്പനകൾ വെച്ച് ഉലകങ്കരിക്കും കൃത്യേക്ഷയാൽ സകലരും പുരുഭീതി പൂണ്ടാർ ചൂതാട്ടമൻപൊടു നിറുത്തിയതില്ല നീയും വിട്ടാനടുത്തു വിലസുന്നൊരു കാലചക്രം ഹാ ഹാ മടങ്ങിയവൾ നിന്റെ സുദർശനത്തിൻ തേജസ്സിനാൽ പരമഭീകരിയായ കൃത്യ കോപം സുദക്ഷണനിലായവനം ദഹിച്ചു കാശീപുരത്തെയുമിരിച്ചു ഭവാന്റെ ചക്രം ഉപകൃതിപരം ചെയ്തോൻ രക്ഷോ നാശം തന്നിൽ വിവിധൻ മരണമടവാൻ നിന്നാൽ തീർന്നാനകോ ദുഷ്ടമതിയായി നരകസജീവൻ ഞാൻ നാട്ടിൽ പല ദുഷ്കൃതിയുടും ബലനുമവനെ വീഴ്ത്തി പോരിൽ മഹാശക്തിയോടുടൻ സാന്ത്വം കേട്ടില്ല പുത്രീകരണമതിലകോ ധാർത്തരാഷ്ട്രൻ പിടിച്ചു സാമ്പൻ തന്നെ കലപ്പയ്ക്കുടയ ബലവതും കാട്ടി അന്നങ്ങു രാമൻ വിട്ടാന പാണ്ഡവന്മാർക്ക് ഇര കുരുവരരെന്നോത്തു നന്നായടങ്ങി ദുർബോധം ലീലയോലും പവനപുരപതേ പാദപൽപം തൊഴുന്നേൻ.